ജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്ന മൂന്നും രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്നും നിൽക്കുന്നതിന്നിഹ നിദർശനമാം ഇതോർത്താൽ. അവസാനത്തെ രണ്ടു വരി അന്വയിക്കുമ്പം ഇത് കിടക്കുന്നതനുസരിച്ച് ഇഹ രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നു അതിന് ഇതോർത്താൽ നിദർശനമാണ്. ഇതെങ്ങനെ അന്വയിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതൊരു ശരിയായ അന്വയമാണോ എന്ന് ചോദിച്ചാൽ അർത്ഥം പറഞ്ഞ് ശരിയാക്കണം. കാരണം രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നതിന് നിദർശനമെന്ന് പറയാൻ പറ്റില്ല. നിദർശനം എന്ന് വെച്ചാൽ ഉദാഹരണം. രജസ്വരൂപം അഹിയോട് ഇതന്തയാർന്ന് നിൽക്കുന്നതിനല്ല ഉദാഹരണം പറയുന്നു. ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞ കാര്യത്തിന് ഉദാഹരണം പറയുകയാണ്. അപ്പോ രജസ്വരൂപം അഹിയോട് ഇതെന്തയാർന്ന് നിൽക്കുന്നതാണ് നിദർശനം. അപ്പൊ അതിന് നിദർശനമൊന്നും അങ്ങനെ അന്വയിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മള് വായിക്കുമ്പോ അങ്ങനെ വരുന്നത് രജസ്വരൂപം അഹിയോട് ഇതെന്തയാർന്ന് നിൽക്കുന്നതിന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ നിദർശനമാക്കാൻ വേണ്ടി നിൽക്കുന്നു അതിന് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ കാര്യത്തിന് എന്ന് പൂർവ്വത്തിനോട് അന്വയിക്കുന്നു. ഒന്നും രണ്ടും കാര്യങ്ങളിൽ പറഞ്ഞതാണ് സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന് ഇത് ഓർത്താൽ നിദർശനമാണ്. ഈ മൂന്നും നാലും വരിയിൽ പറഞ്ഞ കാര്യം ദൃഷ്ടാന്തമാണ്. അങ്ങനെ വളച്ച് തിരിച്ചൊക്കെ അന്വയിച്ച് അർത്ഥം പറയേണ്ടി വരും. പൂർണമായി തൃപ്തികരമായൊരന്വയം അർത്ഥമല്ല. പക്ഷെ പാഠം അങ്ങനെയാണ്, അതെല്ലാം വേറെ വഴിയില്ല. രജസ്വരൂപം അഹിയോട് ഇതെന്തയാർന്ന് നിൽക്കുന്നതിന് നിദർശനം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ നിദർശനം പറയേണ്ടി വരും. ഉദാഹരണം പറയാൻ കഴിയത്തില്ല. പിന്നെ വേറൊരു പാഠമുള്ളത് രജസ്വരൂപം അഹിയോടും ഇതെന്തയാർന്ന് നിൽക്കുന്നതിന് ഇത് നിദർശനമാകും ഓർത്താൽ. അങ്ങനെ ഒരു പാഠമാണ്. അവിടെയും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഇതാണ് രജസ്വരൂപം അഹിയോട് ഇതന്തയാർന്ന് നിൽക്കുന്നതിന്, ഇങ്ങനെ നിൽക്കുന്നതിന് ഇഹ എന്നല്ല അവിടെ പാഠം, ഇതെന്നാണ്. ഇത് നിദർശനം എന്ന് പറഞ്ഞു രജസർപ്പം എന്ന് പറയുന്നത് ഇതിന് രജസ്വരൂപം, അതായത് രജസ്വരൂപം അഹിയോട് ഇതെന്തയാണെന്ന് നിൽക്കുന്നതിന് ഇത് നിദർശനം എന്ന് വെച്ചാൽ ഏതാ അവിടുത്തെ നിദർശനം? ഇത് തന്നെയാണ് നിദർശനം. അപ്പൊ ഇതിന് ഇത് നിദർശനം എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എപ്പോഴും നിദർശനമാണ് മൂന്നും നാലും വരി പറയുന്നത്. ഒന്നും രണ്ടും പറയുന്നതാണ് സിദ്ധാന്തം. സിദ്ധാന്തത്തിനാണ് ദൃഷ്ടാന്തം. ഈ വരികളിലൊരു പ്രശ്നമുണ്ട്. അതിപ്പോ അതിന് ക്ലിഷ്ടമായി അന്വയിക്കുക, ക്ലിഷ്ട അന്വയം എന്ന് പറയും. അതൊരു പക്ഷെ ഇവിടെ എന്തെങ്കിലും ആൾക്കാർ എഴുതിയെടുത്തിയോന്ന് പെശതായിരിക്കും. അങ്ങനെ ഈ രണ്ടാമത്തെ പാഠം വെച്ച് നോക്കുകയാണെങ്കിൽ രജസ്വരൂപം അഹിയോട് ഇതെന്തയാണെന്ന് നിൽക്കുന്നതിന് ഇത് നിദർശനമാകും. ഏത് നിദർശനം? ഏതിന്? രജസർപ്പം ഇത്, രജസർപ്പത്തിന് ഇത് നിദർശനം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം രജസർപ്പമാണ് നിദർശനം. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ പിരിക്കേണ്ടി വരും. എന്താണ് രജസ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നു. ഇതിന് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടുപേരെ പറഞ്ഞ കാര്യത്തിന് ഇത് നിദർശനമാകും. ഈ മൂന്നും നാലും വരെ പറഞ്ഞ നിദർശനമാകും. ഓർത്താൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും അവിടെയും ക്ലിഷ്ടമായി അന്വയിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലിഷ്ടത ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ ശരിയായ ഒരു പാഠം കിട്ടണം. എന്നാലേ ഈ ക്ലിഷ്ടത ഒഴിവാകത്തുള്ളൂ. പിന്നെ ഉള്ള പാഠമനുസരിച്ച് നമുക്ക് ഊഹിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ കിടക്കുന്ന പാഠമനുസരിച്ച് ഇങ്ങനെ പറയേണ്ടി വരും. അല്പം ക്ലിഷ്ടമാണെങ്കിൽ അങ്ങനെയാണ് രജസ്വരൂപം അഹിയോട് ഇതന്തയാളെന്നു നിൽക്കുന്നു. ഇതിനെന്ന് പറഞ്ഞാൽ സിദ്ധാന്തത്തിനെന്നർത്ഥം. അതെങ്ങനെ നമ്മളതും മനസ്സിലാക്കണം. പുറകിലേക്ക് കൊണ്ടുപോയി വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇത് ഓർത്താൽ നിദർശനമാകും. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ചിന്തിച്ചാൽ അത് ഉദാഹരണമാകും. അങ്ങനെ ഒരു പ്രശ്നം ഈ പദ്യത്തിലുണ്ട്. അത് ഈ പദ്യം എഴുതിയെടുത്തതിലെന്തോ വന്ന പിശകാണ് എന്ന് തോന്നുന്നു. എന്തായാലും വ്യാഖ്യാനിച്ചവരാരും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല. അവരെല്ലാവരും നല്ല സുഖമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെ അവർ അന്വയിച്ചു എന്നുള്ളത് അത് അവർക്ക് തന്നെ. ഓരോ ആശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് എഴുതിവിടും. ആ വരികളിൽ ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് വരികളിൽ ശ്രദ്ധിച്ച് പദങ്ങളെ യോജിപ്പിച്ച് വരികളിൽ നിന്ന് അർത്ഥം എടുത്ത് വ്യാഖ്യാനിക്കണം. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ആർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നത്. അപ്പൊ ഒരു വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതിനി വേറെ എന്തെങ്കിലും ഒരു പാഠമുണ്ടെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാം എന്നേ പറയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ രണ്ടുപേരെ പറഞ്ഞിരിക്കുന്നത് അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തം. മൂന്നും നാലും വരെ പറഞ്ഞിരിക്കുന്നതിനൊരു ഉദാഹരണം. അദ്വൈതത്തിന്റെ ഒരു രീതിയാണ് സിദ്ധാന്തങ്ങളെ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുക. അതെന്തിനു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്നു? എന്തിനാണ്? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സിദ്ധാന്തത്തെ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്ന എന്തിനാണ്? യുക്തിയിലൂടെ മനസ്സിലാക്കുക. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആ സിദ്ധാന്തം കേട്ടാൽ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് അതിനെ യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് ഉദാഹരണം. യുക്തി കൊണ്ട് മനസ്സിലാക്കുന്ന സ്ഥലം. പ്രപഞ്ചം മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെ യുക്തിയിലൂടെ മനസ്സിലാക്കുന്നത് ാണ് രജ്ജു സർപ്പന്യായം. രജ്ജു വരെ സർപ്പം പോലെ, ഇതേ ഉള്ളൂ. അതിനെ എങ്ങനെ യുക്തി കൊണ്ട് മനസ്സിലാക്കും, അതുപോലെ ഈ സിദ്ധാന്തത്തെയും മനസ്സിലാക്കും. അത് എന്താണ്, അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സമസ്യകൾ വരും. അതിനെല്ലാം എന്ത് ചെയ്യണം? യുക്തിയുക്തമായി വിശദീകരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരുടെ അനുഭവത്തിനും സച്ചിദാനന്ദം ഉണ്ട്. അത് രജ്ജുസർപ്പത്തിൽ സർപ്പഭ്രാന്തി ഉള്ളപ്പോൾ ഇതം ഇതിനെ അറിയുന്നത് പോലെ സച്ചിദാനന്ദത്തെ അറിയുന്നു. ഇതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ സച്ചിദാനന്ദത്തെ അറിയുന്നതുകൊണ്ട് എല്ലാവരും ജ്ഞാനികളാണോ? ണോ? വേണമെങ്കിൽ പറയാം, ഈ ഒരൊറ്റ യുക്തി കൊണ്ട് തന്നെ പറയാം എല്ലാവരും ജ്ഞാനികളാണെന്ന്. അതാണ് അനുഭവശാലികളാം ഇവർക്കിലാരും എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. അത് ആണ് ഈ യുക്തിയിലൂടെ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന്. പക്ഷെ ഈ അനുഭവം അജ്ഞാനവേളയിലായതുകൊണ്ട് ഈ അനുഭവം പോരാ. കാരണം അജ്ഞാനം ഇരിക്കെയുള്ള അനുഭവമാണ്. അനുഭവം കൊണ്ട് അജ്ഞാനം മാറണം. അജ്ഞാനത്തെ മാറ്റുന്ന അനുഭവമായിരിക്കണം. അപ്പൊ എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അജ്ഞാനമുള്ളപ്പോഴുള്ള അനുഭവമാണ്. പിന്നെ ജ്ഞാനികൾ എന്ന് പറയുന്ന അവരുടെ അനുഭവം എന്താണ്? എന്താണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തോട് പറയുന്നത് സാക്ഷാത്കാരം എന്ന് പറയുന്നു. അപ്പൊ അനുഭവശാലികളാം ഇത് ഓർക്കില്ലാരും എന്ന് പറയുമ്പോൾ എല്ലാവരും സാക്ഷാത്കരിച്ചു എന്നർത്ഥമുണ്ട്. എന്തുകൊണ്ട്? അത് അജ്ഞാനം ഉള്ളപ്പോഴും ഉള്ള അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അനുഭവം എപ്പോഴും ഉണ്ടെന്നാണ്. പക്ഷെ സാക്ഷാത്കാരം എന്ന് പറയുമ്പം എന്താണ്? അത് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. ആ സാക്ഷാത്കാരത്തെ കുറിച്ച് അത് എല്ലാവർക്കും ഇല്ല, അപൂർവം പേർക്കേ ഉള്ളൂ, വളരെ ചുരുക്കം. അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് സാക്ഷാത്കാരം ഉണ്ടെന്ന് പറയുന്നു. അവിടെ അജ്ഞാനം നശിക്കും. അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഒരു 10,000 ആദിതേയർ ഒന്നായി വരുന്നത് പോലെ വിവേകപ്പെടുത്തി. പിന്നെ ബാക്കി ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും ഉള്ളൂ. അറിവിൽ പോയ അതാണ് അവിടെ പ്രധാനം. അറിവില് മോട് അനിത്യ മായയാ ഈ ഇരുളിനെ ഈർന്നഴും ആദിശ. അപ്പൊ ആ ഇരുളിനെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അനുഭവശാലികളെന്ന് പറയുമ്പോ അവിടെ ഈ പറയുന്ന സംഭവം ഒന്നും നടക്കുന്നില്ല. എല്ലാവർക്കും അനുഭവമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? ഇരുളിനെ ഈർന്നഴും ആദി സൂര്യനാണ് ആ വിവേകം. ആദിസൂര്യൻ എന്ന് വെച്ചാൽ അത് ഉണ്ടാകുന്ന സാക്ഷാത്കാരം, അത് അജ്ഞാനത്തെ നശിപ്പിക്കും. അവിടെ അജ്ഞാനമില്ല, അവിടെ അജ്ഞാനവേളയിലല്ല, അജ്ഞാനത്തെ നശിപ്പിക്കുകയാണ്. അപ്പോ ഈ അനുഭവശാലികളാം ഇത് ഓർക്കിലാരും എന്നുള്ളതിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ആദ്യത്തെ വരി എന്റെ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞത്? പദ്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. നിങ്ങൾ ഈ മതപ്രഭാഷണമൊക്കെ നടത്തുന്നവരല്ലേ, അപ്പൊ ഈ പദ്യങ്ങളൊക്കെ പറയണ്ടേ? അതിനുവേണ്ടിയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണ്ടേ? സ്റ്റേജ് കയറി എന്നൊക്കെ പറയുമ്പോ അത് നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അവിടെ എന്താണ് തന്റെ ചുരുക്കം അതാണ്, തന്റെ സത്ത എല്ലാവരും അറിയുന്നുണ്ട്. അതിന്റെ ചുരുക്കം നമ്മളിന്ന് ശരീരം തന്റെ സത്താധനവിൽ സത്താ തനുവിൽ അതെന്റെ ഇതെന്റതെന്ന് സർവം തനുതയൊഴിച്ച് ധരിച്ചിടുന്നു. അതുകൊണ്ട് ശരീരത്തെ വിട്ട് തനുത്വം ജഡത, ആ ജഡത്വത്തെ വിട്ടിട്ട് തന്നെ ഒരാൾ അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് വേറിട്ട് തന്നെ എല്ലാവരും ഓരോരുത്തരും അറിയുന്നുണ്ട്. ശരിക്കും ശരീര താതാത്മ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും എല്ലാവരും എന്താണ് തന്റെ ഉണ്മയെ ഞാൻ എന്നിങ്ങനെ അറിയുന്നുണ്ട്. ശരീരയുടെ താതാത്മ്യം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ ശരീരത്തെ തന്നെ എന്തേതെന്നും അറിയുന്നു, ശരീരത്തിൽ വേറിട്ട് തന്നെ ഞാനെന്നും അറിയുന്നു. അപ്പോ അസ്ഥയുടെ അസ്തിത്വത്തിന്റെ അറിവിന്റെയൊക്കെ ബോധം എല്ലാവർക്കും ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് എല്ലാവരും അനുഭവശാലികളെന്ന് പറയുന്നത്. അതിനോടെയും പറഞ്ഞത് അസ്ഥി വിഭാതി സുഖം മൂന്ന് പറയുന്നു. അവിടെ സുഖത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു അനുഭവത്തിൽ വരുന്ന പ്രശ്നം എന്താണ്? അവിടെ സാക്ഷാത്കാരമില്ല, അവിടെ അനുഭവമല്ല സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ സാമാന്യമാണ്, അതെല്ലാവർക്കും. സാക്ഷാത്കാരം എല്ലാവർക്കും ഇല്ല. ആ സാമാന്യ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അത് പറയുന്നതിന് വേണ്ടി സാമാന്യ അനുഭവം ഉണ്ടെന്ന് പറയുക മാത്രമല്ല, പ്രപഞ്ച അനുഭവം അതൊരു ഭ്രാന്തിയാണെന്നുള്ള പറയാനാണ് രജ്ജസർപ്പ ഉദാഹരണം കൊടുക്കുന്നത്. എവിടെ അദ്വൈതത്തിൽ രജ്ജസർപ്പത്തിന്റെ ഉദാഹരണം കൊടുക്കുന്നു അവിടെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഉദാഹരണത്തിലൂടെ പറയാൻ താല്പര്യപ്പെടുന്നത് ഈ ജഗത അനുഭവം ഒരു ഭ്രാന്തിയാണ്. അനുഭവം ഭ്രാന്തി എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസമായിരിക്കുന്നത്? പ്രപഞ്ചാനുഭവം നമുക്ക് സത്യമായിട്ടാണ്. സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിന് ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. ഒരു വസ്തുവിന് അത് ഭ്രാന്തിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെന്ന്. ശരിക്കും അത് ഭ്രാന്തിയാണെങ്കിൽ, അനുഭവം ഭ്രാന്തമാണെങ്കിലും അത് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് അതിന്റെ ബാധ അനുഭവം ഉണ്ടാവണം. രജ്ജുസർപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതങ്ങ് മറഞ്ഞു പോകണം. നിമിഷം കൊണ്ടൊരു അനുഭവം ഉണ്ടായി മറഞ്ഞു പോകും. അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടാവും. എന്നാലേ നമുക്ക് രജ്ജുസർപ്പത്തെ നമുക്ക് ഭ്രാന്തി എന്ന് തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ ഒരു സർപ്പത്തെ നമ്മൾ കാണുന്നു ശരിക്കും, എന്തുകൊണ്ടത് ഭ്രാന്തിയല്ല, അവിടെ ബാധാനുഭവം, അത് നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അത് അസത്യവും തീരുമാനിക്കാൻ പറ്റും. പ്രപഞ്ചം നമ്മുടെ കണ്ണിൽ നിന്നും മറയുന്നില്ല. രജ്ജസർപ്പം പോലും ഭ്രാന്തിയാണെന്ന് തീരുമാനിക്കാൻ പ്രയാസമാണ്. പക്ഷെ അതിനെ യുക്തിയിലൂടെ പറയുന്നു, യുക്തി ഉപയോഗിച്ച്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യുക്തിയിലൂടെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോ പ്രപഞ്ചം മിഥ്യയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നും അത് ഈ അദ്വൈതത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിന്റെ യുക്തികളെല്ലാം മനസ്സിലാക്കിയ ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റും. എങ്ങനെ? ഇത്തരം യുക്തികളിലൂടെ പ്രപഞ്ചം ഭ്രാന്തിയാണ് എന്ന് ഈ പ്രപഞ്ചാനുഭവത്തെ വിശദീകരിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രപഞ്ചാനുഭവത്തെ ഒരു വിശദീകരണമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ പ്രപഞ്ചാനുഭവത്തിന്റെ വിശദീകരണങ്ങളാണ്. സയൻസ് പറയുന്നതായാലും തത്വചിന്ത പറയുന്നതായാലും എല്ലാം പ്രപഞ്ചാനുഭവത്തിന്റെ വിശദീകരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ യുക്തികളെ കുറിച്ച് ശരിക്കും ചിന്തിച്ച് ചിന്തിച്ചതിന് ശേഷം അവസാനം ഒരാൾക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാം, ഇത്തരം യുക്തികളിലൂടെ പ്രപഞ്ചാനുഭവം ഒരു ഭ്രാന്തിയാണെന്ന് വിശദീകരിക്കാൻ കഴിയും. അങ്ങനെ അല്ലാതെ നമുക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് പ്രപഞ്ചം ഭ്രാന്തിയാണെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് കേവലം ഒരു സിദ്ധാന്തം മാത്രമേ ഉള്ളൂ, ഒരാൾ അതിനെ സ്വീകരിക്കാൻ തള്ളിക്കളയാം, രണ്ടും ചെയ്യാം. യുക്തികളിലൂടെ അത് പറയുകയാണെങ്കിൽ ഇത്ര യുക്തികളിലൂടെ ഈ അനുഭവത്തെ ഇങ്ങനെ വിശദീകരിക്കാം എന്ന് നമുക്ക് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കൊടുത്താലും ഒരാളതിനെ അംഗീകരിക്കണമെന്നില്ല. അദ്വൈതത്തിന്റെ രീതി എന്ന് പറയുന്നത് അതാണ്. മറ്റൊരാൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും യുക്തിയിലൂടെ അതിനെ വിശദീകരിക്കുകയാണ്. ഈ യുക്തി അനുസരിച്ച് പ്രപഞ്ചം മിഥ്യയാണ്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് തന്നെ അതിനെ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കാം. അങ്ങനെ വരുമ്പോ പിന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന എങ്ങനെ? ഇപ്പോ ഈ അദ്വൈതത്തിന്റെ യുക്തികളൊക്കെ മനസ്സിലാക്കി വലിയ വലിയ പണ്ഡിതന്മാർ എന്റെ ഈ യുക്തികളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവനെ ഖണ്ഡിക്കുന്നു, അവനെ തള്ളിക്കളയുന്നു. നമ്മളെപ്പോലെയുള്ളവരല്ല വലിയ വലിയ ഇതിനെ കുറിച്ച് ഒരുപാട് ആഴത്തി പഠിച്ചിട്ടുള്ളത്. രാമാനുജാചാര്യ പോലെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അദ്വൈതത്തെ ഒരുപാട് ആഴത്തി മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അതിനെ തള്ളിക്കളയുന്നു. അപ്പൊ ആ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയാലും ഒരാളെ സ്വീകരിക്കണമെന്നില്ല, തള്ളിക്കളയും. അപ്പൊ പിന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന എങ്ങനെ? ജഗത്ത് മിഥ്യ തന്നെ എന്നുള്ളത്. അതിനെ തീർപ്പ് കൽപ്പിക്കുന്ന ഇങ്ങനെ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്ന ചുരുക്കം ആൾക്കാർ അവരാണ് പറയുന്നത്. എന്ത് ജഗത്ത്? പിന്നെ ആ ഒരു അനുഭവത്തെ വിശ്വസിക്കുന്നവർക്കും പറയാം, എന്നെ ആളിങ്ങനെ പറഞ്ഞിരിക്കുന്നു ജഗത്ത് ഭ്രാന്തിയാണ്, കള്ളം പറയുന്ന ആളല്ല, അതുകൊണ്ട് ജഗത്ത് മിഥ്യയായിരിക്കും. അങ്ങനെ അത് വിശ്വസിക്കുന്നവരും പറയും. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഈ എന്താണ് നിദർശനം, യുക്തി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വിശദീകരണം മാത്രമാണ്. അദ്വൈതത്തിലെ പ്രപഞ്ച അനുഭവത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം. അങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ ഇതൊരാൾക്ക് ബോധ്യപ്പെടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപ്പെടും. ഇതിനെ കുറിച്ചുള്ള എല്ലാ യുക്തികളും മനസ്സിലാക്കി, അദ്വൈതത്തിന്റെ എല്ലാ യുക്തികളും മനസ്സിലാക്കി, ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടും. ഒരാൾക്ക് ബോധ്യപ്പെടാം. എങ്ങനെ? അദ്വൈത ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെടാം. അങ്ങനെ ബോധ്യപ്പെടാം, ഇതാണ് ഈ അദ്വൈതത്തിന്റെ സിദ്ധാന്തം. ആ രീതി ബോധ്യപ്പെടാം. അദ്വൈതത്തിന്റെ വിശദീകരണം ഇതാണെന്നുള്ള രീതി ഒരാൾക്ക് ബോധ്യപ്പെടാം. അതായത് ഒരു സംശയം, അദ്വൈതം എന്താ പറയുന്ന പ്രപഞ്ചത്തെ കുറിച്ച്? അതൊരു ഭ്രാന്തിയാണ്. അങ്ങനെ ഒരാൾക്ക് ബോധ്യപ്പെടാം. ഇനി അതിനപ്പുറം വേണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ സാക്ഷാത്കാരം വേണം. അത് ആണ് അതിന്റെ എന്താണ് അന്തിമമായ ബോധ്യപ്പെടൽ എന്ന് പറയുന്നതാണ്. അതുവരെ നമ്മൾ എന്തൊക്കെ ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞാലും അത് ഈ ശാസ്ത്ര സിദ്ധാന്തമായി ബോധ്യപ്പെടുന്നതാണ്. ഈ ശാസ്ത്രത്തിന്റെ അദ്വൈതത്തിന്റെ സിദ്ധാന്തം ഇതാണ്, അല്ലെങ്കിൽ ഗുരു പറഞ്ഞത് ഇതാണ്, ശങ്കരാചാര്യർ പറഞ്ഞ ഇതാണ്, ഇങ്ങനെയൊക്കെ ബോധ്യപ്പെടാൻ പറ്റും. തന്റെ തന്നെ ആരാണോ ആ യുക്തികളെ മനസ്സിലാക്കുന്ന അയാൾ പറയുകയാണ് ഇതാണ് ഈ ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം. അങ്ങനെ ശാസ്ത്ര സിദ്ധാന്തമായി ബോധ്യപ്പെടുന്നതാണ് സാധാരണ. മറിച്ചാണെങ്കിൽ എന്ത് വേണം? സാക്ഷാത്കാരത്തിൽ വന്നിട്ട് ബോധ്യപ്പെടുന്നത് അതാണ് അന്തിമമായ ബോധ്യപ്പെടൽ എന്ന് അതിനെ കുറിച്ച് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അവനെ പറയുന്നത് ചരമ സാക്ഷാത്കാരം. ചരമം എന്ന് വെച്ചാൽ അന്തിമം, ചരമ സാക്ഷാത്കാരം, അന്തിമമായ സാക്ഷാത്കാരം. ഇന്നൊരാള് ബോധ്യപ്പെടുന്നു എന്നാണ് ഇങ്ങനെ ബോധ്യപ്പെടുന്ന ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് സാക്ഷാത്കാരം, സാക്ഷാത്കരിച്ചു എന്നാണ്. അവിടെ അജ്ഞാനവേളയിലല്ല, അജ്ഞാനം നശിച്ചാണ് എന്താണ് മൂന്നും വിലസുന്നു എന്ന് പറഞ്ഞത്. മൂന്നും പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ മൂന്നും അനുഭവപ്പെടുന്നത് അജ്ഞാനം നശിച്ചിട്ടാണ്. അപ്പൊ ആ രണ്ടു തരത്തിലും മനസ്സിലാകണം. ഒന്ന്, അജ്ഞാനം ഉള്ളപ്പോൾ തന്നെയുള്ള ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ, ശാസ്ത്രത്തിന്റെ സിദ്ധാന്തമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ശാസ്ത്രത്തിന്റെ സിദ്ധാന്തമാണ്. മറ്റൊന്ന്, അപൂർവം ചില വ്യക്തികളുടെ സാക്ഷാത്കാരമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അത് നമുക്കിങ്ങനെ ചില അപൂർവം വ്യക്തികൾക്ക് ഇതിന്റെ സാക്ഷാത്കാരം ഉണ്ടായി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അദ്വൈതത്തിൽ എന്തിനാ അങ്ങനെ ഒരു സാക്ഷാത്കാരത്തെ സ്വീകരിക്കുന്നത്? അങ്ങനെ അദ്വൈതികൾ പറയുന്നത് ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷമായിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഇത് പ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പോ ഇത് ഈ പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവത്തെ നമ്മൾ യുക്തിയിലൂടെ ഇത് ഭ്രാന്തിയാണ് ഭ്രാന്തിയാണെന്ന് ഇത്രയൊക്കെ വിശദീകരിച്ചാലും ശരി, നമുക്ക് അനുഭവപ്പെടുമ്പോൾ സത്യമായി തന്നെ അനുഭവപ്പെടുന്നു. അപ്പോ അതിനപ്പുറം എന്താണ് സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ ഒരു എന്താണ് സത്യം എന്നുള്ള അനുഭവം മാറിക്കൊള്ളുന്നത് അവിടെയാണ്. സത്യ പ്രപഞ്ച സത്യത്തെ, ഇപ്പോഴത്തെ ഈ സത്യത്തെ ബുദ്ധി മാറിപ്പോകുന്നു. മറ്റേ യുക്തി വിചാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാലും വീണ്ടും പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന അത് സത്യത്തെ ബുദ്ധിയാണ്. അപ്പൊ പ്രപഞ്ച സത്യത്തെ ബുദ്ധി മാറിപ്പോകുന്നത് സാക്ഷാത്കാരത്തിലാണ്. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചാനുഭവം പ്രത്യക്ഷമാണ്. ആ പ്രത്യക്ഷത്തെ സാക്ഷാത്കാരമാകുന്ന പ്രത്യക്ഷം, ആ പ്രത്യക്ഷം ഇതിനെ ഇല്ലാതാക്കും. അവിടെ ഇത് മാറിപ്പോകും. എന്നിട്ട് ഈ സത്യത്വ ബുദ്ധി മാറിപ്പോകും. അല്ലാതെ സത്യത്വ ബുദ്ധി മാറിപ്പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകത്തില്ല. പ്രപഞ്ചം എപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം എന്ത് വരുന്നു? സത്യത്വ ബുദ്ധി ഉണ്ടായിരിക്കും, സത്യമാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കും. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അവിടെ ഇത് മാറിപ്പോവുകയാണ്. എന്തുകൊണ്ട്? അവിടെ സത്യമായി ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതുകൊണ്ട്, ബ്രഹ്മത്തെ സത്യമായി സാക്ഷാത്കരിച്ചപ്പോ പ്രപഞ്ച സത്യത്തെ ബുദ്ധി മാറുന്നു. അപ്പോ അവർ പറയുന്ന എന്താണ്, അപരോക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ച സത്യത്വ ബുദ്ധിയെ അപരോക്ഷമായ ബ്രഹ്മ സത്യത്വ ബുദ്ധി കൊണ്ടേ മാറ്റാൻ പറ്റും. മനസ്സിലായി? അപരോക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ച സത്യത്വ ബുദ്ധിയെ അപരോക്ഷമായിരിക്കും ബ്രഹ്മ സത്യത്വ ബുദ്ധി കൊണ്ടേ മാറ്റാൻ പറ്റും. അതിനുവേണ്ടിയിട്ടാണ് ഈ സാക്ഷാത്കാരത്തെ സ്വീകരിക്കുന്നത്. അതുണ്ടാകാത്തടത്തോളം കാലവും എത്രയൊക്കെ യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കിയാലും പ്രപഞ്ച സത്യത്തെ ബുദ്ധി മാറത്തില്ല. അനുഭവത്തിൽ അതങ്ങനെ തന്നെ. സാക്ഷാത്കാരത്തിലാണെങ്കിലോ അവിടെ പ്രപഞ്ചമേ ഇല്ല, പിന്നെ പ്രപഞ്ച സത്യത്തെ ബുദ്ധി എങ്ങനെ വരും? ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം എന്ന ആ അനുഭവം മാത്രമേ ഉള്ളൂ, പിന്നെ പ്രപഞ്ച സത്യത്തെ ബുദ്ധിയില്ല. സത്യമായ ബ്രഹ്മത്തിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ. അത് വരുമ്പോ ഇതെന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ച സത്യത്തെ ബുദ്ധി മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ച സത്യത്വ ബുദ്ധി പ്രത്യക്ഷമായതുകൊണ്ടാണ് സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒന്നിനെ അദ്വൈതി സ്വീകരിക്കും. അതെല്ലാ വഴിയിൽ നിന്നാണ് ഈ പ്രപഞ്ച സത്യത്വ ബുദ്ധി മാറാൻ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിന്റെ സാമാന്യമായ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു വിശേഷമായ അനുഭവം ഉണ്ടാവണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നതാണ് അടുത്തതിൽ പറയുന്നത്. ആ സാക്ഷാത്കാരത്തിലെന്താ സംഭവിക്കുന്നതെന്നാണ്, സാക്ഷാത്കാരത്തെ തുടർന്ന് എന്താ സംഭവിക്കുന്നത് അത് നമ്മൾ ചർച്ച ചെയ്തല്ലേ. വിശ്വം വിവേക ദശയെങ്കൽ അഴിഞ്ഞ് സർവം അസ്വസ്ഥമാകുന്നു. അത് ഇന്ദ്രിയ ദൃശ്യമാകും. അത് സിദ്ധാന്തം. പിന്നെ വരുന്ന രണ്ടും വരി ഉദാഹരണം. ദിക്കൻ ഭ്രമം ഇടികിലും ചിരമിങ് ഇവന്റെ ദൃക്കന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം. അപ്പോ നേരത്തെ പറഞ്ഞ ആ സാക്ഷാത്കാരത്തിൽ പ്രപഞ്ചാനുഭവം എന്താ, അതിനാണ് പറഞ്ഞത് വിശ്വം വിവേകദശ എന്ന് പറയുന്ന സാക്ഷാത്കാരം. അഴിഞ്ഞ് സർവം അസ്വസ്ഥമാകുന്നു, പിന്നെ തന്നിൽ ഒന്നും നിലനിൽക്കുന്നില്ല, അസ്വയവും നിലനിൽക്കുന്നില്ല. സ്വസ്ഥം എന്ന് വെച്ചാൽ തന്നിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ്. ആ താനെന്ന് പറയുന്നത് താനാക അല്ലെങ്കിൽ പ്രപഞ്ചമാകും. അസ്വസ്ഥം എന്ന് വെച്ചാൽ തന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല, സ്വയം നിലനിൽപ്പില്ലാതായി തീരുന്നു എന്നർത്ഥം. ഇതും സാക്ഷാത്കാരത്തെ കുറിച്ചുള്ള അദ്വൈതിയുടെ അഭിപ്രായമാണ്. അങ്ങനെ ഇത് സാക്ഷാത്കാരത്തിൽ എല്ലാം മറഞ്ഞുപോയാലും വീണ്ടും അത് ഇന്ദ്രിയ ദൃശ്യമാകും. ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സമാധിയാണ്. ആ സമാധി വെട്ട് വരുമ്പോ എന്ന് വരുന്നു, വീണ്ടും പ്രപഞ്ചം ദൃശ്യമാകും, അനുഭവപ്പെടുന്നു എന്നർത്ഥം. അതിനൊരു നല്ല ഉദാഹരണം ശങ്കരാചാര്യരും മറ്റും പറയുന്ന ഉദാഹരണം തന്നെ. അദ്വൈതികളെല്ലാം എടുത്തു പറയുന്ന ഒരു ഉദാഹരണം. ദിക്കിന്റെ ഭ്രമം വിട്ടാലും നമ്മുടെ കാഴ്ചയിൽ എന്ന് പറയുന്നു, ആദ്യം കിഴക്കിനെ തെക്കെന്നോ വടക്കെന്നോ തോന്നുന്നു, കിഴക്ക് കാണും തെക്കാണെന്നോ വടക്കാണെന്നോ തോന്നുന്നു. അത് ഒരാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുത്തെ കിഴക്ക് ഇതാണ് അതല്ല എന്ന് മനസ്സിലാക്കിയാലും തെക്കൻ ബ്രഹ്മം വിടുകിലും വീണ്ടും കുറേ കാലത്തേക്ക് അവിടെ നല്ല പരിചയമാകുന്നത് വരെ ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ ദിക്ക് മാറിയിരിക്കും. അപ്പൊ സാക്ഷാത്കാരത്തിൽ പ്രപഞ്ചത്തിന്റെ സത്യത്വ ബുദ്ധി നശിച്ച് പോയി സമാധിയിലിരിക്കുന്നു. സത്യാനുഭവമില്ല, ബ്രഹ്മസത്യം എന്നുള്ള അനുഭവം തന്നെയാണ് സാക്ഷാത്കാരം. അഹം ബ്രഹ്മാസ്മി സാക്ഷാത്കാരം. അത് സാക്ഷാത്കാരത്തിൽ നിന്നും സാക്ഷാത്കാരത്തിൽ പ്രപഞ്ച ഭാനമില്ല, പ്രതീതിയില്ല, പ്രപഞ്ചാനുഭവമില്ല. അത് കേവലം ആരാണോ ആ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്ന അവരുടെ അനുഭവമാണ്. വേറെ ഒരാൾക്കും ആ അനുഭവത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, അതിന് ഉദാഹരണം പറയാൻ കഴിയത്തില്ല, ഒന്നും ആ അനുഭവത്തിന് ഉദാഹരണം. പക്ഷെ അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രപഞ്ചം സത്യമായി തന്നെ തോന്നും. ഗദ്യത്തിലും പറയുന്നുണ്ട് ഈ കാര്യം. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇതെല്ലാം വീണ്ടും സത്യമായി തന്നെ വളരെ കാലം കാണും. അപ്പൊ ഇവിടെ ഈ സാക്ഷാത്കാരം ശ്രദ്ധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം, വളരെ കാലം എന്ന് വെച്ചാൽ എത്ര കാലം, ബ്രഹ്മത്തിലാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറി ഏതാണ് കറക്റ്റ് ദിക്കെന്ന് നമുക്ക് അറിയാൻ പറ്റും. സാക്ഷാത്കാരത്തിൽ ഈ ബ്രഹ്മം എത്ര കാലം വീണ്ടും തുടരും? അടുത്ത സമാധിയിലെത്തുന്നത് വരെ ബ്രഹ്മം തുടരും, അല്ലെങ്കിൽ മരണം വരെ. മരണം വരെ ആയ ഈ പ്രപഞ്ചാനുഭവം ഉണ്ടായിരിക്കും. ഒന്നുകിൽ സമാധിയിലെത്തണമെങ്കിൽ മരിക്കും. വിശ്വം വിവേക ദശയിങ്കലഴിഞ്ഞ് സർവമസ്വസ്ഥമാകിലും അതീന്ദ്രിയ ദൃശ്യമാകും ദിക്കൻ ഭ്രമം വിടുകിലും ചിരമിങ്ങി വന്റ് ദൃക്കൻ ദിക്കു പുനരങ്ങനെ തന്നെ കാണാം. മറ്റൊരു ഉദാഹരണം പറയുന്നു, സത്യത്തിലില്ല യുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും വിലസുന്നു മുൻപോൾ നിസ്തർക്കമായി മരുവിലെല്ലിഹ നീരമൊന്ന് സിദ്ധിക്കലും വിലസിടുന്നിതു മുൻപ്രകാരം. ഇത് ചർച്ച ചെയ്തതല്ലേ? നേരത്തെ പറഞ്ഞു പോലെ അവിടെ വിവേകദശയിങ്കൽ അഴിഞ്ഞ് സർവം അസ്വസ്ഥമാകുന്നതിലൂടെ വിവേക വിധ്വസ്തമായ എന്ന് പറഞ്ഞു രണ്ടു ഒന്ന് തന്നെ. വീണ്ടും അതുപോലെ തന്നെ അനുഭവപ്പെടുന്നു. മരുവിലെല്ലിഹ നീരമൊന്നു സിദ്ധിക്കലും വിലസിടുന്നു മുൻപ്രകാരം. മരുഭൂമിയിൽ ജലമില്ലെന്നും ഒരാൾക്ക് നല്ല ബോധ്യം വന്നാലും അവിടെ ജലപ്രതീതി ഉണ്ടാകുന്നു. ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. രണ്ടുമൊന്ന് തന്നെ, രണ്ടുദാഹരണം പറഞ്ഞതാണ്. ചർച്ച ചെയ്താണ്.